എന്താണോ ഭാഷകാരന്റെ അഭിപ്രായത്തിൽ സന്യാസം, അത് വിശദീകരിച്ചു. അതിന് സന്യാസത്തിന് വിധിയുണ്ട് എന്നുള്ളതിനാണ് ജാപാലശ്രുതി ഇവിടെ കാണിച്ചത് പ്രമാണമായിട്ട്. ഇനി എന്താണ് സന്യാസം എന്നുള്ളതിനുമുണ്ട്. തച്ചദർശേരി അധ പരിഭ്രാട്ട് വിവർണവാസാമുണ്ടോ അപരിഗ്രഹശുചിരദ്രോഹി ഭക്ഷാണോ ബ്രഹ്മഭൂയായ ഭവതി. അതെന്താണ് സന്യാസം, എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യത്തിലാണ് പരിഭ്രാട്ട് വിവർണവാസ പറയുന്നു. വിഗതവർണമാണ് വിവർണം, എന്ന് വെച്ചാൽ സാധാരണ വസ്ത്രം വർണ്ണം കൊണ്ടുള്ളതായിരിക്കും, വർണ്ണമുള്ള വസ്ത്രങ്ങളാണ് ആൾക്കാർ ധരിക്കുന്നത്. വർണ്ണരഹിതമായിരിക്കണം, വിഗതമായിരിക്കണം വർണ്ണം, അങ്ങനെയുള്ള വാസസ് എന്നാണ് വിവർണം എന്ന് പറഞ്ഞാൽ വർണ്ണരഹിതം എന്നേ അർത്ഥമാണ്, അല്ലാതെ പ്രത്യേകിച്ച് അതിന് വർണ്ണം എന്നില്ല. കഷായ വസ്ത്രം അങ്ങനെ വിവർണത്തിന് അർത്ഥമില്ല, വർണ്ണം പാടില്ല. എന്ന് വെച്ചാൽ ആകർഷകമായിരിക്കരുത്, മറ്റുള്ളവരെ ആകർഷിക്കത്തക്കതായിരിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിവർണവാസം. മുണ്ടഹ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിഖാജ്ഞോപവീതം, ഇതൊന്നും പാടില്ല, ഇത് കർമ്മത്തിന്റെ അധികാരങ്ങളാണ്. അപ്പൊ അതിൽ അത് പാടില്ല എന്നാണ്. പ്രത്യേകിച്ചും മുണ്ടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശിഖ ഉപേക്ഷിക്കുക. അതുകൂടാതെ സന്ധ്യാവന്ദനം തുടങ്ങിയ കർമ്മങ്ങളൊന്നും സാധ്യമല്ല. അപരിഗ്രഹം സാധാരണ സ്മാർത്ഥ സന്യാസ പരിഗ്രഹിച്ചിരിക്കുന്ന ദണ്ഡ് കമണ്ഡലു ആസനം ഇതൊന്നും പാടില്ല. അതെല്ലാം മുമ്പ് വിശദീകരിച്ചാണ്, അത്തരം അത് പാടില്ല. ശുചിഹി ശുചിയായിരിക്കണം, ശരീര മനസ്സുകളുടെ എല്ലാ ശുചിത്വം. അദ്രോഹി മനസ്സിന് ദ്രോഹചിന്തകളൊന്നും പാടില്ല, വിദ്വേഷം രാഗദ്വേഷങ്ങൾ ഇല്ലാതിരിക്കുക. ഭിക്ഷാണ ഭിക്ഷ കൊണ്ട് ശരീരം നിലനിർത്തുന്നവൻ, ഇതാണ് സന്യാസം. ഇതാണ് ഭാഷകാരൻ അംഗീകരിച്ചിരിക്കുന്ന സന്യാസം. ഇതിനകത്ത് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നുമില്ല. ചിഹ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചിഹ്നങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ ഉണ്ടായിരുന്ന സന്യാസങ്ങൾ, സ്മൃതികളിൽ വിധിച്ചിരിക്കുന്ന സന്യാസങ്ങൾക്കെല്ലാമുള്ള ചിഹ്നങ്ങൾ, ദണ്ഡുകമണ്ഡല തുടങ്ങിയ ചിഹ്നങ്ങളാണ് സ്മാർത്ഥ സന്യാസത്തിന് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തവൻ എന്നാണ്. അപ്പോൾ ഭിക്ഷാടനം പോലെയുള്ളതൊക്കെ ചിഹ്നമായിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു. സ്മാർത്ഥ സന്യാസത്തിന് അനുവദിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ അത് ഒന്നും പാടില്ല. അവൻ ബ്രഹ്മഭൂയായ ബ്രഹ്മസാക്ഷാത്കാരായ യോഗ്യനായി തീരുന്നു എന്നർത്ഥം. ബ്രഹ്മജ്ഞാനത്തിന് അംഗമായിരിക്കുന്നു, കർമ്മമല്ല പരിവ്രജനമാണ്, അതാണ് ഇവിടെ സമർത്ഥിച്ചത്. ഈ പറയുന്ന പരിവ്രജനത്തിൽ ഒരു കർമ്മവും സാധ്യമേ അല്ല, അസാധ്യമാണ്. അല്ല, ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. തസ്മാത് സിദ്ധ ഉർധ്വരേതസം ആശ്രമാഹ. അപ്പോൾ ഇത്രയും കൊണ്ട് സിദ്ധമായി ഉർധ്വരേതസിനും ഒരാശ്രമമുണ്ട് എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥയിതി മൂന്നിൽ നിന്ന് വേറിട്ട് ഒരാശ്രമമുണ്ട്. അപ്പോൾ അത് ഊർധ്വരേതസ് എന്ന് പറയുന്നത് തന്നെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഊർധ്വരേതസ് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞു അത് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കാത്തതാവാം, ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നു ആകാം, രണ്ടും ആവാം. രണ്ടു കൂട്ടി ഉദ്ദേശിച്ചിട്ടാണ് ഊർധ്വരേതസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരാശ്രമമുണ്ട്, അതാണ് പരിവ്രജനം. ഊർധ്വരേതസ്സുകളുടെ ആശ്രമം എന്ന് പറഞ്ഞു. സിദ്ധഞ്ച ഊർധ്വരേതസ്സു വിധാന വിദ്യാഹ സ്വാതന്ത്ര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ഊർധ്വരേതസ് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ, സന്യാസാശ്രമത്തിൽ വിധിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. അവിടെ വിധിക്കുക എന്ന് വെച്ചാൽ അവിടെ പരാമർശിച്ചിരിക്കുന്നു ജ്ഞാനത്തെ. വിദ്യാഹ സ്വാതന്ത്ര്യം, അതുകൊണ്ട് വിദ്യ സ്വതന്ത്രമാണ്. ഒന്ന് കൂടുതലല്ല, ഒന്നേ ഉള്ളൂ. ബഹുവചനത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പരിവ്രജനം എന്ന് പറയുന്ന അത് പറയാൻ കാരണം കേവലം ഒരു ഭാഷയുടെ പ്രശ്നം മാത്രം. എന്താണ് അവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഉർധ്വരേതസ്സാം ബഹുവചനം പറഞ്ഞു. ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കും ഉണ്ടര ആശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉർധ്വരേതസ്സിനനുസരിച്ച് ബഹുവചനം പറഞ്ഞു. അടുത്ത അധികരണം എന്ന് പറയുന്ന വിശേഷിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല. ഛന്ദോഗ്യത്തിനും മറ്റും ഉദ്ഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ശ്രുതികളുണ്ട്. ഇത് ഉദ്ഗീത സ്തുതിയാണോ ഉദ്ഗീത ഉപാസനയാണോ എന്നാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഉദ്ഗീത സ്തുതിയല്ല, ഉദ്ഗീത ഉപാസന എന്ന് പറയുമ്പോൾ പ്രശ്നം തീർന്നു. ഒന്ന് പിന്നെ അത് വിശേഷിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, വിശേഷിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഉദ്ഗീതത്തെ കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതുമാണ്. അടുത്തു വരുന്നത് 23, പരിപ്ലവാർത്ഥ ഇത് ചെയ്യുന്ന വിശേഷിതത്വാത്. അധ യജ്ഞവൽക്കേ ഭാര്യേ ബഭൂവതുഃ മൈത്രേയീ ച കാർത്യായനീ ച. ഈ കഥ, കഥയെക്കുറിച്ച് പറയുന്നു. ബൃഹദാരണ്യത്തിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. യാജ്ഞവൽക്കന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. മൈത്രേയീച്ച കാത്യായനീച്ച എന്ന് പറഞ്ഞിട്ട് പറയുന്നു. മൈത്രേയി ബ്രഹ്മവാദിനിയായിരുന്നു. കാത്യായനിയാണെങ്കിലോ സ്ത്രീ ബുദ്ധി, പെൺബുദ്ധി. രണ്ട് സ്ത്രീയാണെങ്കിലും ഒരാൾക്ക് പെൺബുദ്ധിയുള്ളൂ. മൈത്രേയി അങ്ങനെ ആയിരുന്നില്ല, ബ്രഹ്മവാദിനിയായിരുന്നു. ബ്രഹ്മസത്യം തപോവേദ് ബ്രഹ്മാ വിപ്രപ്രജാപതി. ബ്രഹ്മശബ്ദത്തിന് സത്യം, തപസ്, വേദം എന്നെല്ലാം അർത്ഥമുണ്ട്. മൈത്രേയി ബ്രഹ്മവാദിനിയായിരുന്നു, വേദ അധ്യയനം ചെയ്യുന്നവളായിരുന്നു. കാർത്യായനിക്കോ വീട്ടുപണിയായിരുന്നു. അങ്ങനെ രണ്ട്, അത് പെൺബുദ്ധി എന്ന് പറയുന്നതിന് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു. പെൺബുദ്ധി എന്ന് വെച്ചാൽ ഗൃഹകാര്യങ്ങളെല്ലാം നോക്കി നടത്തുക, അതാണ് പെൺബുദ്ധി. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതാണ് പെൺബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രഹ്മവദനം, ബ്രഹ്മവാദി നീ എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിശേഷമുള്ള കാര്യമാണ്. വേദാധ്യയനം ചെയ്യുന്നവളെന്നോ ഇനി ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നവളെന്നോ, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നവളെന്നോ അർത്ഥം കൊടുക്കാം. ബ്രഹ്മത്തെക്കുറിച്ച് പറയണമെങ്കിലും വേദാധ്യയനം കൂടാതെ സാധ്യമുണ്ട്. വേദത്തിൽ നിന്നല്ലാതെ ബ്രഹ്മത്തെ അറിയാൻ വഴിയില്ല. അതുകൊണ്ട് വേദാധ്യയനം ചെയ്യുന്നവളായിരുന്നു എന്നർത്ഥം കൊടുക്കുന്നതിന് ദോഷമൊന്നുമില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് മൈത്രേയി പറയുന്ന വാക്യങ്ങൾ പിൽക്കാലത്ത് വേദമായിട്ട് വൈദികന്മാർ അധ്യയനം ചെയ്യുന്നുമുണ്ട്. മൈത്രേയിയുടെ വാക്കും മൈത്രേയിയോട് എന്തു പറഞ്ഞു, അത് വേദമാണ്. അപ്പോൾ അവിടെ വ്യക്തമായും വേദത്തിൽ സ്ത്രീ വേദം പറയുന്നവളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സ്ത്രീക്ക് വേദാധ്യയനത്തിന് അധികാരമില്ല എന്ന് ആചാര്യന്മാർ സമർത്ഥിക്കുകയും ചെയ്തു. ഇത്ര വ്യക്തമായിട്ട് വേദത്തിൽ നിർദ്ദേശിച്ചിട്ട് ഇവിടെ ആ കഥയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പൊ യാജ്ഞവൽക്യൻ, ഉദ്വാലകൻ, ശേതകേതു ഇങ്ങനെയൊക്കെയുള്ള ഋഷിമാരുണ്ടായിരുന്നു എന്നും അവർ ഉപദേശിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. സനത്കുമാരനും നാരദനും എല്ലാം, ജനകനും എല്ലാം വേദത്തിൽ വരുന്നവരാണ്. അതുപോലെ അതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ മൈത്രേയി അംഗീകരിക്കേണ്ടി. പിന്നെ ഒരു ഗാർഗിയുണ്ട്. ഗാർഗി വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട് വേദം. വേദത്തെ ഉച്ചരിക്കുന്നുണ്ട്. ഗാർഗിയുടെ വേദം മറ്റുള്ളവരെ അധ്യയനം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് എങ്ങനെ വേദാധ്യയനത്തിന് അധികാരമില്ലാന്ന് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ, വേദം അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിൽ വൈദിക കാലം കഴിഞ്ഞ് സ്മൃതികളുടെ കാലം വന്നു. അതിൽ എഴുതി വച്ചു പാടില്ല എന്ന്. അതിന് കാരണം സ്മൃതികളാണ്. വേദാധ്യയനം പാടില്ല എന്ന് എഴുതി വച്ചു. പിന്നീട് വന്നു മനുവിനെ പോലെയുള്ള ആൾക്കാർ ഗൗതമൻ, മനു, അതുപോലെയുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുരാചാരം വന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ആവശ്യത്തെ കുറിച്ചല്ല പറയുന്നത്, ഇങ്ങനെ ഒരു കഥയുണ്ട്, കഥ പറയുന്നു വേദത്തെ തന്നെ. അടുത്ത പ്രദർദനോ ഹവൈ ദേവോ ദാസി ഇന്ദ്രസ്യ പ്രിയം ധാമ ഉപജകാമ പ്രദർദനൻ. ദിവോദാസന്റെ സന്താനമായ പ്രദർദനൻ ഇന്ദ്രന്റെ സ്ഥലത്ത് പോയി, ദേവലോകത്തിലേക്ക് പോയി. അത് മറ്റൊരു കഥ. ജാനശ്രുതി പൗത്രായണ ശ്രദ്ധാദേവോ ബഹുദായി ബഹുഭാക്യ ആസ. ജാനശ്രുതി എന്ന് പറയുന്ന ഒരു രാജാവ്, പൗത്രായണൻ, പുത്രായണന്റെ സന്തതി, ശ്രദ്ധാദേയോ വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യുന്നതാണ്, ബഹുദായി വളരെയധികം ദാനം ചെയ്യുന്നതാണ്, ബഹുപാക്യാഹ ധാരാളം അന്നം പാകം ചെയ്ത് അന്നദാനം ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു കഥ. ഇതുപോലെ പല കഥകളും ശ്രുതി പറയുന്നുണ്ട്. ഈ കഥകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച. ഇത്യവുമാദിഷു വേദാന്ത പഠിതേഷു അഖ്യാനേഷു സംശയഹ. ഇവിടെ സംശയം പൂർവപക്ഷിക്കുകയാണ്. ആഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകൾ, സംഭവങ്ങൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കഥകളാണ്. അതിൽ സംശയം വരുന്നു. എന്താണ് കിം ഇമാനി പാരിപ്ലവ പ്രയോഗാർത്ഥാനി അഹോസിത് സന്നിഹിത വിദ്യ പ്രതിപത്യർത്ഥാനി ഇതി. അപ്പോൾ ഇവിടെ പറയുന്ന ഈ കഥകൾ പറയുന്നിടത്തെല്ലാം ജ്ഞാനം അല്ലെങ്കിൽ ഉപാസന ഏതെങ്കിലും കാണും. അതിനെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത് എന്നാണ് സിദ്ധാന്തി. പൂർവക്ഷി പറയുന്ന എന്താണ്? പാരിപ്ലവ പ്രയോഗാർത്ഥം. പാരിപ്ലവ പ്രയോഗം എന്ന് പറയുന്നത് കഥ പറയുക. കഥ പറയുക എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തിലെ ഒരു ചടങ്ങാണ്. കഥ പറയുക അതിനു വേണ്ടിയിട്ടാണോ? അപ്പോ വിദ്യാപ്രതിപത്തി അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ ഗുരുശിഷ്യ സംവാദം പോലെയുള്ള കാര്യങ്ങളിലൂടെ കാര്യം മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകൾ പറയുന്നത്. ഗുരുശിഷ്യ സംവാദത്തിലൂടെയാണ് തത്വത്തെ ഗ്രഹിക്കേണ്ടത്. ഗുരു ഇന്ന ആളാണ്, ശിഷ്യന് ഇന്ന ആളാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുക. അത് സിദ്ധാന്തി അതിനുവേണ്ടിയിട്ടാണ് കഥകളെന്നാണ് പറയുന്നത്. അല്ല, കർമ്മകാണ്ഡത്തിലെ കർമ്മത്തിന്റെ ഭാഗമായി യജമാനന് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കർമ്മ അംഗമാവും. ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലാതെ കർമ്മത്തിന്റെ ഭാഗം മാത്രമാണ്. പൂർവക്ഷി അതിനാണ് പരിപ്ലവ പ്രയോഗം എന്ന് പറഞ്ഞാൽ കഥ പറയുക. പൂർവമീമാംസയിൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. പാരിപ്ലവാർത്ഥ ഇമാ ആഖ്യാന ശ്രുതി. ഇതെല്ലാം കഥ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ജ്ഞാനവും ഉപാസനയും ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. കഥ പറഞ്ഞാൽ മാത്രം മതി. പൂർവക്ഷി എന്തുകൊണ്ട് ആഖ്യാന സാമാന്യ കർമ്മകാണ്ഡത്തിൽ വന്ന് പറയുന്ന മറ്റ് കഥകളെ പോലെ തന്നെ ഇതും കഥകളാണ്. അപ്പൊ കഥകളുടെ ഉപയോഗം ഒന്നാണ്, കഥ പറയും. വേറെ എന്താ പ്രയോജനം? ആഖ്യാന പ്രയോഗസിജ പാരിപ്ലവേ ചോദിതത്വ. ഈ കഥ പറയുന്ന ആ ചടങ്ങിൽ ആഖ്യാന പ്രയോഗം, ഇത്തരം കഥകൾ പ്രയോഗിക്കുക എന്നുള്ളത് വേദത്തിന് വിധിച്ചിരിക്കുകയാണ്. കഥ പറയണമെന്നുള്ളത്. അപ്പോൾ മറ്റു കഥകളെല്ലാം അങ്ങനെ കർമ്മകാണ്ഡത്തിൽ പറയേണ്ടതാണെങ്കിൽ ഇതും ഈ കഥകളുമെല്ലാം കർമ്മകാണ്ഡത്തിൽ പറയേണ്ടതാണ്. അല്ലാതെ ഇതിൽ ബ്രഹ്മവിദ്യയുമായിട്ടോ ജ്ഞാനവുമായിട്ടോ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന്. തദശ്ച വിദ്യാപ്രധാനത്വം വേദാന്താനാം സ്യാത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? വിദ്യ ഉപനിഷത്തുകൾ വിദ്യാപ്രധാനമാണ്, കർമ്മപ്രധാനമല്ല എന്നുള്ള സിദ്ധാന്തത്തിന് വിരോധം വരും. തദശ്ച വിദ്യാപ്രധാനത്വം വേദാന്താനാം. വിദ്യാപ്രധാനത്വം വേദാന്തത്തിന് വരത്തിണ്ടോ? മന്ത്രവർ പ്രയോഗശേഷത്വാതിഥി. ഏതുപോലെ മന്ത്രങ്ങളെ പോലെ കർമ്മകാണ്ഡത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ചൊല്ലുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിന് പ്രയോഗശേഷം, പ്രയോഗ അംഗം എന്ന് പറയുന്നു. വിഷയത്തോർജെ എന്ന് പറയുന്ന മന്ത്രം പലാശശാഖയെ ഛേദിക്കുമ്പോൾ അത് ചൊല്ലുക, അതാണ് ആ മന്ത്രങ്ങൾ. അതിൽ വേറൊന്നുമില്ല, കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അത് പ്രയോഗശേഷം. അതുപോലെ ഇതും പ്രയോഗശേഷമായി വരും, കഥ പറയുക, കർമ്മത്തിൻ്റെ ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വംശത്തിലെ കഥാഭാഗങ്ങൾ. മന്ത്രത്തെ പോലെ പ്രയോഗശേഷം രീതി തന്ന അത് ശരിയല്ല. കസ്മ എന്തുകൊണ്ട്? വിശേഷിതത്വ വിശേഷിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെ? പാരിപ്ലവം ആചക്ഷീത ഇതി പ്രകൃത്യ മനുർവൈവസ്വതോ രാജാ ഇത്യുമാദീനി കാനിജി ദേവ ആഖ്യാനാനി തത്ര വിശേഷ്യന്തി. വേദത്തിൽ അശ്വമേധ പ്രകരണത്തിൽ, അശ്വമേധം എന്ന് പറയുന്ന ദിവസങ്ങൾ കൊണ്ട് ചെയ്യേണ്ട യാഗമാണ്, അത് പ്രഥമേ അഹനി മനുർ വൈവസ്വത ഇനി കഥ. അവിടെ കഥ പറഞ്ഞിട്ടുണ്ട്. മനുർ വൈവസ്വത എന്ന് പറയുന്ന വൈവസ്വത മനുവിന്റെ കഥ ഒന്നാമത്തെ ദിവസം പറയുന്നു. ബ്രൂയാ ദ്വിതീയ അഹനി യമോ വൈവസ്വത എന്ന് പറയുന്ന കഥ പറയണം. തൃതീയ അഹനി വരുണ ആദിത്യ എന്ന് പറയുന്ന കഥ പറയണ എന്ന് പറഞ്ഞ അവിടെ ഈ കഥകളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അത് യോജിക്കും. അതാണ് പാരിപ്ലവം ആചക്ഷീത ഇതി പ്രകൃതിയ. ഓരോ പകലും പറയേണ്ട കഥകൾ അവിടെ നിർദ്ദേശിക്കുന്നു. മനുർ വൈവസ്വതോ രാജ ഇത്യുമാദീനി കാനിജി ദേവാഖ്യാനാനി തത്ര വിശേഷ്യന്തേ. ചില കഥകൾ അവിടെ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. ഏത് കഥയാ പറയേണ്ടത് എന്നുള്ളത് അവിടെ അശ്വമേധ പ്രകരണത്തിൽ തന്നെ എപ്പോൾ അത് പറയണം, ആരോട് പറയണം. അതുകൊണ്ട് അത് യജമാനൻ സപരിവാരത്തോടുകൂടിയിരിക്കുമ്പോൾ ആ യജമാനൻ്റെ അടുത്ത് പോയി എർത്തിക്കുകളാണ് കഥ പറയേണ്ടത്. അത് കർമ്മത്തിൻ്റെ ഭാഗമാണ്. ഒരു ചടങ്ങ് ഇങ്ങനെ പറയുക, യജമാനൻ കേട്ടുകൊണ്ടിരിക്കുക, കുടുംബം എല്ലാം അടുത്തിരുന്ന് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, ചില കഥ കൂടെ പറഞ്ഞു കൊടുക്കുക, ഉറക്കമൊന്നും വരാതിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കരുതാം. അങ്ങനെ മൂന്ന് ദിവസവും പറയേണ്ട കഥകൾ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആ പ്രകടനത്തിൽ പ്രത്യേകം കഥ നിർദ്ദേശിക്കുന്നു. എപ്പോൾ പറയണം, ആര് പറയണം എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഖ്യാന സാമാന്യ സർവഗ്രഹീതി അനർത്ഥകമേവ ഇതം വിശേഷണം ഭവേ പറയുന്നു. എല്ലാ കഥകളും പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പാരിപ്ലവം ആചക്ഷീത എന്ന് പറഞ്ഞിട്ട് മനുർ വൈവസ്വതോ രാജ ഇങ്ങനെ ഓരോ കഥകളെയും അവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വിശേഷിച്ച് പറയേണ്ട കാര്യം. ഇവിടുത്തെ ഈ കഥകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോയി കർമ്മത്തോട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം പൂർവമീമാംസയെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ അവിടെ ഈ കഥ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുകൂടെ ചിന്തിക്കേണ്ടി വരും, ഇതും അവിടെ പറയേണ്ടതാണോ. അണ്ടു പറയുന്നു അതിൻ്റെ ആവശ്യമില്ല. കാനിജി ദേവാഖ്യാനാണ് തത്ര വിശേഷം. ചില കഥകളെ അവിടെ ഉള്ളൂ. ആഖ്യാന സാമാന്യ ചെയ്ത് സർവഗ്രഹീരീശ, എല്ലാ കഥകളെയും ആണ് എടുക്കണമെങ്കിൽ അവിടെ സർവഗ്രഹീരീശ, അതപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് മനുറു വൈവസുതോ രാജാ എന്നിങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഓരോ കഥയും പറയേണ്ട ആവശ്യം വരത്തില്ല. അനർത്ഥകമേവ ഇതം വിശേഷണം പോയി. അപ്പോൾ ഓരോ കഥകൾക്കും ഇങ്ങനെ ഓരോ വിശേഷണം കൊടുക്കുന്നതന്നെ എന്തായിത്തീരും, വ്യർത്ഥമായിത്തീരും. തസ്മാത് എന്ന പരിപ്പുളവാർത്ത യഥാഖ്യാനശ്രുതി. അതുകൊണ്ട് ഇതൊന്നും കഥ പറയാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ അല്ല എന്നാണ്. തഥാ ഏകവാക്യത ഉപബന്ധ അസതിജ പാരിപ്പുളവാർത്ഥത്വ ആഖ്യാനാനാം സന്നിഹിത വിദ്യാ പ്രതിപാ ഉപയോഗിത ഏവന്യായ. അതുകൊണ്ടൊരു കാര്യം വ്യക്തമായി, ഇതൊന്നും കഥ പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇത് ഏത് പ്രകരണത്തിലാണോ ഉള്ളത് അവിടെയുള്ള വിദ്യയെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വിദ്യയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ആചാരം, ഗുരുശിഷ്യബന്ധം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടിയിട്ടാണ് ഈ കഥകൾ എന്നാണ്. അസതിജ പാരിപ്ലവാർത്ഥത്വേ, ഇത് പാരിപ്ലവത്തിന് വേണ്ടിയല്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആഖ്യാനാന ഈ കഥകളെല്ലാം സന്നിഹിത വിദ്യാ പ്രതിപാദന ഉപയോഗിത്ത, ഈ കഥകളെല്ലാം സന്നിഹിതമായ വിദ്യയെ പ്രതിപാദിക്കുക, അതാണ് ഇതിൻ്റെ ഉപയോഗം, ന്യായം, അതാണ് യുക്തം. ഏകവാക്യത ബന്ധ, അതുമായിട്ട് ഏകവാക്യത്വം വരുന്നുണ്ട്, യോജിക്കുന്നുണ്ടെന്നർത്ഥം. തദാഹി തത്ര തത്ര സന്നിഹിതം ഭിർ വിദ്യാഭിർ ഏകവാക്യത ദൃജതി പ്രരോചന ഉപയോഗാ പ്രതിപത്തി സൗകര്യ ഉപയോഗാ. ഇവിടെ എന്താണ് ഏകവാക്യത്വം? താല്പര്യം ഉണ്ടാക്കുക വിദ്യയിൽ, കഥകൾ പറയുക. അപ്പോൾ അതിലൂടെ വിദ്യയിൽ ആൾക്കാർക്ക് പ്രരോചന രുചി ഉണ്ടാക്കുക, പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഥയിലൂടെ തത്വത്തെ പറയുമ്പോൾ ശ്രദ്ധയുണ്ടാവും. കഥ കേൾക്കുന്നതിന് ആൾക്കാർക്ക് ശ്രദ്ധയുണ്ടാവും, ആ ശ്രദ്ധയിലൂടെ തത്വത്തെയും ഗ്രഹിക്കും. അതാണ് പ്രതിപത്തി സൗകര്യം എന്ന് പറയുന്നത്. തത്വത്തെ ഗ്രഹിക്കുന്നതിന് എല്ലാവർക്കും മനസ്സ് തന്നെ തയ്യാറാകത്തില്ല. അപ്പോൾ ഉപമകൾ പറയുമ്പോൾ ശ്രദ്ധ ഉണരും, ഉറങ്ങുന്നവരെല്ലാം ഒന്ന് ഉണർന്നിട്ട് അത് ശ്രദ്ധിക്കും. അപ്പോൾ അവരുടെ അനുവാദമില്ലാതെ തന്നെ തത്വം കൂടി അവരുടെ ശ്രദ്ധയിൽ കയറും. അതാണ് പ്രതിപത്തി സൗകര്യം. തദാഹി തത്ര തത്ര സന്നിഹിതാഭി വിദ്യാഭി, അതാത് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന വിദ്യകളിലൂടെ, അത് ഉപാസനയാവും തത്വജ്ഞാനമാവും. ഏകവാക്യത ദർശിച്ചത്, ഏകവാക്യത എങ്ങനെ പ്രയോജന ഉപയോഗ രുചി ഉണ്ടാക്കുക ശ്രോതാവിൽ, പ്രതിപത്തി സൗകര്യം, പ്രതിപത്തിക്കുള്ള സൗകര്യം, ഇതാണ് അതിൻ്റെ ഉപയോഗം. അത് പറയുന്നു മൈത്രയായി ബ്രാഹ്മണ ഇതാത്മാവരെ ദുഷ്ടം വിദ്യാദ്യ വിദ്യ ഏകവാക്യത ദൃശ്യത്തെ. അവിടെ തന്നെ മൈത്രേയി ബ്രാഹ്മണത്തിൽ മൈത്രേയോട് ഉപദേശിക്കുന്നിടത്ത് ആത്മാവാരെ ദുഷ്ടവ്യ വിദ്യയെ നേരിട്ട് പറയുന്നുണ്ട്. കഥയും അതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. എന്നുവെച്ചാൽ ആത്മജ്ഞാനം, അതാണ് അവിടെ ഉപദേശിക്കുന്നത്. അതും ഈ കഥയുമായിട്ട് ബന്ധമുണ്ട്. കാരണം ആത്മാവാരെ ദുഷ്ടവ്യ എന്ന് യാജ്ഞവൽക്കൻ മൈത്രേയോട് പറയും, അങ്ങനെ ബന്ധം ആത്മവിദ്യയെന്ന് പറയുന്നു. അത് ഏകവാക്യത കഥയുമായിട്ട് അവിടെ നിന്ന്, കാരണം അരേ എന്ന് സംബോധന ചെയ്ത് പറയുന്നു, അതാണ് അവിടുത്തെ ബന്ധം. പ്രാദർദ്ധനേ അപി പ്രദർദ്ധനാധികരണത്തിനും പ്രാണോസ്മി പ്രജ്ഞാത്മാ ഇത്യാദ്യ. അവിടെ ഉപദേശിക്കുന്ന വിദ്യയും ആയിട്ടുള്ള ബന്ധുവ കഥയിലൂടെ. അതുകൊണ്ടാണ് പ്രാണ അസ്മി പ്രജ്ഞാത്മ എന്നിങ്ങനെ പറയും. മൈത്രേയി ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ ഭാഗം യാജ്ഞവൽക്കനും മൈത്രേയി തമ്മിലുള്ള സംവാദത്തിന്റെ ആ ഭാഗം. ഗാർഗി വേറെ, ഇവിടെ ആരൊക്കെയാണ്? മൈത്രേയി കത്യായനി, മറ്റത് വേറെ സന്ദർഭമാണ്. വിദ്വത് സദസ്, ജനകന്റെ സദസ്സിലിരുന്ന് വാദം നടത്തുന്നിടത്താണ് മൈത്രേയി. പലരും കൂടി അവിടെ ചെല്ലുന്നു. അല്ല, ഗാർഗിയും എല്ലാവരും കൂടി അവിടെ ചെല്ലുന്നു. ചെന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് മറ്റൊരു, അതും കഴിഞ്ഞിട്ടാണ് ഇത് അവസാനമാണ്. ബൃഹദാരണ്യത്തിന്റെ അവസാന ഭാഗത്താണ് യാജ്ഞവൽക്കൻ നേരിട്ട് ഭാര്യ ഉപദേശിക്കുന്നു. അപ്പോൾ ഗാർഗി ആൾ വേറെ, മൈത്രേയി വേറെ, രണ്ടുപേരുടെയും സന്ദർഭം വേറെ. ഗാർഗി സദസ്സിൽ വാദപ്രതിവാദം നടത്താൻ ചെല്ലുന്ന ആളാണ്. മൈത്രേയി വീട്ടിലിരുന്ന് ഭർത്താവിന്റെ ഉപദേശം കേൾക്കുന്നവരാണ്. രണ്ടുപേരും ബ്രഹ്മവാദിനികളായിരുന്നു, വേദ അധ്യയനം ചെയ്തവരായിരുന്നു. അതുകൊണ്ടാണ് സാറിന് ചേർത്ത് പറഞ്ഞത്, ഗാർഗി മൈത്രേയി എന്നെല്ലാം ചേർത്ത് പറയുന്നു. ജ്ഞാനശ്രുതിരിത്യത്രാപി, ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിലും വായുർഭാവ സമ്പർഗ സമ്പർഗവിദ്യ ഉപാസനയെ കുറിച്ച് അവിടെ പറയുന്നു. പ്രാണോഭാവ സമ്പർഗ വായുഭാവ, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടേക്ക് ആ ഉപാസന അല്ലെങ്കിൽ ആ തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിന് ഈ കഥകൾ സൗകര്യമാണ് എന്നാണ്. യഥാ സ ആത്മനോ വപാം ഉദഖിത ഇത്യവമാദീനാം കർമ്മശ്രുതീനാം ആഖ്യാനാനാം സന്നിഹിത വിധിസ്തുത്യർത്ഥത തദ്വത്. പ്രാജാപത്യ ഹോമത്തെ കുറിച്ച് പറയുന്നിടത്ത് ആണ് ഈ വാക്യം. സാത്മനോ വപാം ഉദഗിത, ഹോമത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു. ഹോമം അത്രയും പ്രധാനപ്പെട്ടതാണ്, പ്രജാപതി പോലും തന്റെ കൊടൽമാലയെടുത്ത് ഹവനം നടത്തി എന്നാ പറയും. അത്രയും മഹത്വമുള്ളതാണ് യാഗം. പ്രജാപതി സ്വന്തം വപ എടുത്ത് ഹവനം നടത്തിയെങ്കിൽ കൊഴുപ്പാണ് അകത്തിരിക്കുന്നത്. അടുത്തെങ്കിൽ ഒരാട്ടിൻ്റെ വപയെടുത്ത് ഹവനം നടത്തുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല. പ്രജാപതി സ്വന്തം വപയെടുത്താണ് ഹോമിച്ചത് എന്ന് പറഞ്ഞ് എന്താണ് അജം തൂപരം ആലഭേത എന്ന് പറയും. ആട്, കൊമ്പില്ലാത്ത ആട്, കൊമ്പില്ലാത്ത ആടിനെ വപ്പയെടുത്ത് ഭവനം നടത്തണം എന്ന് പറഞ്ഞാൽ കൊമ്പുള്ളതിനെ എടുക്കാൻ പോലും ഇടിക്കും. ബുദ്ധി നോക്കണം യാഗം ചെയ്യുന്നവർ. പ്രത്യേകം പറഞ്ഞു കൊമ്പില്ലാത്ത ആടിന്റെ വേണം പോയി എടുക്കാൻ, അത് ഇടിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അവിടെയും ആ പ്രാജാപത്യ ഭവനത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രജാപതി പോലും സ്വന്തം വപ്പ എടുത്ത് ഹവനം നടത്തിയെങ്കിൽ മനുഷ്യൻ അങ്ങനെയുള്ള ഹവനം നടത്തേണ്ടതല്ലേ എന്നങ്ങനെ സ്തുതിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന പ്രജാപതി തന്റെ കുടലിനെ എടുത്ത് ഹവനം, ഇതുപോലെ കഥ സത്യം വല്ലതാണല്ല, ഒരു കഥയാണ്. പ്രരോചനത്തിന് വേണ്ടി യാഗം നടത്തുന്നവനെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി അവന് താല്പര്യം ഉണ്ടാകും. പ്രജാപതി പോലും അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ യാഗം ചെയ്യേണ്ടതാണ്. ആടിനെ വപയെടുത്ത് യാഗം ചെയ്യേണ്ടതാണ്. അനുഭേദ എന്ന് പറയുന്നതിന് ചില പറയുന്നത് സ്പർശിക്കാനേ പാടുള്ളൂ എന്നാണ്. പക്ഷെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ കൊന്ന് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം എടുത്ത് അങ്ങോട്ട് അർപ്പിക്കുക, ബാക്കിയുള്ളത് ഭക്ഷിക്കുക എന്നൊക്കെ തന്നെയാണ് അർത്ഥം. അത് അതാണ് യഥാസ ആത്മനോപാം ഉദഗ്ഹിദ്വത് അർത്ഥവാദശ്രുതി. അർത്ഥവാദത്തിന് ഉദാഹരണമായിട്ട് ഇത് ധാരാളം സ്ഥലങ്ങളിൽ വരും. ഇത്യമാദീന കർമ്മശ്രുതി ഗതാനാം ആഖ്യാനാണ്. കർമ്മശ്രുതിയുള്ള ഈ കഥകളെല്ലാം സന്നിഹിത വിധി സ്തുത്യർത്ഥത, സന്നിഹിതമായ വിധിയെ സ്തുതിക്കുന്നതാണ് തത്വ തസ്മന്ന പാരിപ്ലവാർത്ഥത്വം. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ഉപനിഷത്തിൽ വരുന്ന കഥകളെല്ലാം അത് ആ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ശ്രോതാവിന് വിദ്യയെ രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും തന്നെ കർമ്മകാണ്ഡവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കർമ്മകാണ്ഡത്തിൽ കഥ പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഥകൾ വേറെയാണ്, അത് ഇതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടും ആത്മവിദ്യയ്ക്ക് കർമ്മവുമായിട്ടൊരു ബന്ധമില്ല, സ്വതന്ത്രമാണ് എന്നുള്ളതാണ് മറ്റേ ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. പ്രതിപത്തി എന്ന് വെച്ചാൽ ഞാനും അതിനുള്ള സൗകര്യം. കഥ കേൾക്കുമ്പോൾ സൗകര്യം എന്ന് പറയുന്നതാണ്, കഥ കേൾക്കുമ്പോൾ ആൾക്കാർ കഥയിൽ താല്പര്യം ഉണ്ടാവും. കഥയിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കഥയിലൂടെ തത്വത്തെ പറയുമ്പോൾ തത്വത്തെ ശ്രവിക്കുന്നു. പിന്നെ അതിനെന്താ സംശയം, കഥയിലൂടെ തത്വം ഗ്രഹിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. പക്ഷെ കഥയിലൂടെ കഥ മാത്രം ഗ്രഹിച്ചു കളയും ആൾക്കാർ, അവിടെ കുഴപ്പം. തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി കഥ പറയുമ്പോൾ തത്വത്തെ വിട്ടിട്ട് കഥ മാത്രമായി പോകരുതെന്നേ ഉള്ളൂ, കഥ പ്രസംഗമാകരുതെന്നേ ഉള്ളൂ. കാരണം സംഭവിക്കുന്നതാണ്, കഴിഞ്ഞ് കഴിയുമ്പോൾ തത്വം കാണത്തില്ല, കഥ കാണും. ഉപനിഷത്തിൽ അങ്ങനെയല്ല, അവിടെ തത്വത്തിലൂടെ കഥയെ ഗ്രഹിക്കുന്നു. അല്ലാതെ തത്വത്തെ വിട്ടിട്ട് കഥയെ ഗ്രഹിക്കുന്നതാണ് ലോകത്ത് നടക്കുന്നത്, അത് അല്ല കഥയിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കഥ പറഞ്ഞാൽ ദോഷമില്ല. അവസാനം എന്തായാലും തത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ പറയും, തത്വം കാണത്തില്ല, അങ്ങനെ വരാൻ പാടില്ല. അതാണ് പുരാണങ്ങളിലും മറ്റും. പുരാണങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ്, അത് തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷേ പുരാണം കേൾക്കുന്ന ആളിൻ്റെ മനസ്സിലിരിക്കുന്നതെല്ലാം എന്താണ്, പുരാണ കഥകളാണ്, അല്ല തത്വമൊന്നുമല്ല. അല്ല തത്വം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കാനൊട്ട് താല്പര്യം വരത്തില്ല. കഥ പറഞ്ഞ ആൾക്കാർ കേൾക്കും. അതുകൊണ്ടല്ലേ അത് സിനിമയും സീരിയലും നാടകവും ഒക്കെ ആകുന്നു. എന്തുകൊണ്ട്, കഥയാണ്, സംഭവങ്ങളാണ്, ആൾക്കാർ കേൾക്കാൻ തന്നെ രസമുള്ളത്. തത്വം എന്ന് പറഞ്ഞാൽ അതിൽ എന്റർടൈൻമെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെ ഉപേക്ഷിക്കും. കഥയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, രസിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് കഥയെ എടുക്കും, തത്വത്തെ കളയും. അതുകൊണ്ടാണ് തത്വത്തെ ഉപദേശിക്കുമ്പോൾ കഥ പറയുന്നതിന് വരുന്ന ദോഷമുണ്ട്, ഗുണവുമുണ്ട്. ഇവിടെ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്, ഫലത്തിൽ ദോഷമാണ് കാണുന്നത്. അതാണ് പുരാണ കഥകളെല്ലാം ജനങ്ങൾ കഥകളായിട്ടും കഥ സത്യമായിട്ടും ഒക്കെ എടുക്കും. അതെന്തോ കാര്യങ്ങൾ നടന്നതായിട്ട്. അപ്പോൾ അവരുടെ കേൾവിക്കാരുടെ മനസ്സിലിരിക്കുന്നത് കഥാപാത്രങ്ങളും കഥാരംഗങ്ങളുമാണ്. അതുകൊണ്ട് അതിൻ്റെ തത്വത്തെ സംബന്ധിച്ച് എങ്ങനെ നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് തത്വം ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കഥയാവുമ്പോൾ നമുക്ക് സാറിന് പറയണല്ലോ, കഥയെ ചോദ്യം ചെയ്യാൻ പാടില്ല. കഥയെ നമ്മൾ വിമർശനത്തിന് വിധേയമായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കഥകളെന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലോരോ ബിംബങ്ങളെ സൃഷ്ടിക്കും. പിന്നെ ആ ബിംബങ്ങളെയാണ് അയാൾ വളരെ കേടൊന്നും പറ്റാതെ സൂക്ഷിച്ചിരിക്കുന്നത്. തത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല, എപ്പോഴും വിചാര വിമർശനങ്ങൾക്ക് വിധേയമാണ്. ഇപ്പോൾ ബിംബങ്ങളെ സ്വീകരിക്കുന്നവൻ്റെ അടുത്ത് വിചാര വിമർശനത്തിന് പോയി കഴിഞ്ഞാൽ തല്ലു വാങ്ങാതെ രക്ഷപ്പെടുന്നെങ്കിൽ അത് ഭാഗ്യം എന്നേ പറയാൻ പറ്റും. രണ്ടും രണ്ടാണ്. കഥയിൽ എന്തെങ്കിലും കഥ കഥയാണ്, അതിനെന്തെങ്കിലും വിചാരം പറ്റുമോ, വിമർശനം പറ്റുമോ? എങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അതുപോലെയാണ്. രാവണ്ണ് പത്ത് തലയുണ്ടെന്ന് പറഞ്ഞാൽ പത്ത് തലയും, അതിൽ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ശ്രോതാവിന് ഇഷ്ടപ്പെടത്തില്ല, എന്തിനാ ഒമ്പതാക്കിയെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ വിചാരം വിമർശനം ഇല്ല. അപ്പോൾ പുരാണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ കഥയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വിമർശന വിചാര വിമർശനങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. തത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രയാസമൊന്നുമില്ല. ഇതാണ് അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് പറയുന്നത്, ബുദ്ധി കുറഞ്ഞ ആൾക്കാർക്ക് തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധി കുറഞ്ഞ ആൾക്കാർ അത് കേട്ട് കഴിഞ്ഞാലും അവിടെ ഗ്രഹിക്കുന്ന എന്തായിരിക്കും? കഥയായിരിക്കും, തത്വത്തെ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ കഥകളെ ഇങ്ങനെ താലോലിക്കുന്നത്, കഥകളിൽ അഭിരമിക്കുന്നതുകൊണ്ടാണ് കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ എന്താ പറയുന്നത്? കഥാകർണ എന്നല്ലേ പറയുന്നു. ഇവിടെ തത്വം കർണ എന്ന് പറഞ്ഞാൽ ആരെയും കിട്ടത്തില്ല കേൾക്കാൻ, കേൾവിക്കാരെ കിട്ടത്തില്ല. കഥാകർണ എന്ന് പറഞ്ഞാൽ ആള് കിടിച്ച് കയറില്ല, കഥയാ പറയുന്നു. അത് അതിന് വരുന്ന ഒരു വൈപരീത്യം, എന്താണോ ഉദ്ദേശിച്ച അതല്ല ജനങ്ങൾ ഗ്രഹിക്കുന്നത്. അത് എന്തുകൊണ്ട്? ബുദ്ധി വൈചിത്രം, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ ആരെങ്കിലും അപൂർവം തത്വത്തെ ഗ്രഹിച്ചാലായി, അത്രയും പറ്റും. അടുത്ത അധികരണത്തിലും വിശേഷമൊന്നും പറയുന്നില്ല. വിദ്യ എന്ന് പറയുന്നത് പുരുഷാർത്ഥ ഹേതുവാണോ എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞതിനെ പറയുന്നുള്ളൂ, അതിന് വിശേഷമൊന്നും പറയാനുണ്ട്. വിദ്യ പുരുഷാർത്ഥത്തിന് ഹേതുവാണ്, കർമ്മവുമായിട്ട് ബന്ധമില്ല എന്ന്. നേരിട്ട് പുരുഷാർത്ഥ ഹേതുവാണ്. അതുകൊണ്ട് കർമ്മങ്ങളൊന്നും, കർമ്മങ്ങളെയൊന്നും വിദ്യ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഉപസംഹരിക്കാനാണ് അടുത്ത അധികരണം. വിദ്യ സ്വതന്ത്രമായിട്ട് തന്നെ മുക്തിയെ കൊടുക്കുന്നു, വേറെ ഒന്നുമായിട്ട് അതിന് ബന്ധമില്ല. അത് കഴിഞ്ഞ് വരുന്ന 26-ാമത്തെ സൂത്രം, സർവാപേക്ഷാദേജ്ഞാതിശ്രുതിരശ്രുവത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരധികരണമാണ്. ബ്രഹ്മസൂത്രത്തെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കുറിച്ച് പറയുന്നവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു സൂത്രമാണ് സർവാപേക്ഷാദേജ്ഞാതിശ്രുതിരശ്രുവത്. ഇവിടെ ഭാഷ്യകാരന്റെ സിദ്ധാന്തത്തെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അദ്വൈതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുന്നവരും തലചുറിയുന്നവരും ഒക്കെ ഉണ്ട്. എന്തോന്ന് അദ്വൈതം? അവർക്കെല്ലാം ഉള്ള സമാധാനമാണിത്. ഈ അധികരണം അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ തൻ്റെ സിദ്ധാന്തത്തെ എങ്ങനെ വൈദിക സമ്പ്രദായങ്ങളുമായിട്ട്, എല്ലാ വൈദിക സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള അത് ഇവിടെയാണ് വ്യക്തമായി ചർച്ച ചെയ്യുന്നത്. ഭാഷ്യകാരന്റെ അഭിപ്രായമാണ് സൂത്രം സർവാപേക്ഷാ ജയജ്ഞാതിശ്രുതി രസ്യവത്തെന്ന് ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചതെന്നുള്ളതാണ്. അവിടെ സാറിന് അദ്വൈതത്തെ കുറിച്ച് ആൾക്കാർ പറയുന്നവര് പരാതിയാണ്, പരിഹാസമാണ്, പരാതിയല്ല. ഓ അദ്വൈതം, അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കയറും പാമ്പ് വേണ്ടി. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അദ്വൈതം കയറും പാമ്പുമാണെന്ന് ധാരണ വന്നതിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്വൈതത്തിന്റെ മതപ്രഭാഷണത്തിൽ കേൾക്കുന്നതാണ് കയറും പാമ്പും, അതേ കേൾക്കുന്നുള്ളൂ. പിന്നെ അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകടന ഗ്രന്ഥങ്ങളൊക്കെ സ്വയം വായിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന എന്താണ് കയറും പാമ്പ്. കയറും പാമ്പ് എന്ന് പറയുന്നതിന് കേവലം ഒരു ദൃഷ്ടാന്തത്തിനപ്പുറം അദ്വൈതത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അദ്വൈതം ഒരു തരത്തിലും സ്ഥാപിക്കപ്പെടുന്നില്ല. രാവണ് 10 തലയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഉള്ളു. അതിൽ കഴിഞ്ഞ് അദ്വൈതത്തിൽ തന്നെ യാതൊരു പ്രാധാന്യം. പക്ഷെ ഈ മതപ്രഭാഷണം നടത്തുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിനങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ വന്നു, അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറും പാമ്പാണ്. എത്രയും മനസ്സിലാക്കി അദ്വൈതം മനസ്സിലാക്കി, അതല്ല. എന്നുള്ള കാര്യം ആണ് ഇവിടെ പറയുന്നത്. ഭാഷകാരൻ പറയുന്നതനുസരിച്ച് അദ്വൈതം എന്ന് പറയുന്ന ഒരു പരിപൂർണമായ ശാസ്ത്രമാണ്. ആ പരിപൂർണത അദ്വൈത ശാസ്ത്രത്തിനുണ്ടെങ്കിൽ സർവത്തെയും അപേക്ഷിച്ചാലേ പറ്റൂ. ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അദ്വൈതത്തെ കുറിച്ച് സാധാരണ അദ്വൈതത്തിൽ വരുന്ന അദ്വൈതത്തെ സംബന്ധിച്ച് വരുന്ന വിമർശനങ്ങൾ ഇതിനൊക്കെ ഇതാണ് സമാധാനം. അദ്വൈതത്തെ സംബന്ധിച്ച് വരുന്ന പ്രധാനമായ വിമർശനം എന്ന് പറയുന്നത് സാധാരണ വരുന്ന വിമർശനം. ഒന്നത് തന്നെയാണ് ഈ കയറും പാമ്പും, അതല്ലേ അദ്വൈതം. ഈ വിമർശനം വരുന്നത് എന്തെന്ന് വെച്ചാൽ അദ്വൈതം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അദ്വൈതം മനസ്സിലാക്കിയവർക്ക് പിന്നെ അതിലൊരു വിമർശനത്തിന് യാതൊരു അവസരമില്ല. ശരിക്കും അത് മനസ്സിലാക്കിയാണ് അത് മിഥ്യാത്വത്തിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത്. ആ ഉദാഹരണം അപ്പൊ മിഥ്യാത്വത്തെ ദൃഷ്ടാന്തത്തിലൂടെ അല്ല അദ്വൈതത്തെ സമർത്ഥിക്കുന്നു. പിന്നെയോ എങ്ങനെയാ? പ്രമാണങ്ങളിലൂടെ, അതിലൊരു പ്രമാണം ശ്രുതി, പ്രമാണങ്ങളിലൂടെയാണ് അതിനെ സമർത്ഥിക്കുന്നത്. അത് തർക്കം ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. മഹാനസം എന്ന് പറയുന്ന പ്രമാണമാണ്. പിന്നെ എന്താ അത്? അതുപോലെയുള്ളൂ ഇതിന് സ്ഥാനം. ഇത് ഒന്നും വ്യക്തമായി മനസ്സിലാക്കാതെയാണ് അത്തരത്തിലൊരു മനസ്സിൽ അതൊന്നും അദ്വൈതത്തിൽ വരുന്നത്. അത് കഴമ്പില്ലാത്ത മനസ്സിനാണ്. അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പ്രമാണത്തെ ആശ്രയിച്ച് ചർച്ച ചെയ്യും. പ്രമാണത്തിന്റെ തലത്തിൽ ചർച്ച ചെയ്യണം, അത് ശരിയാകുമോ ഇല്ലയോ. അത് അദ്വൈതത്തെ ഖണ്ഡിക്കുന്ന ആചാര്യന്മാരല്ലാതാ ചെയ്യുന്നു. മറ്റു ദ്വൈതികളുമൊക്കെ അവർ പ്രമാണത്തിന്റെ ബലത്തിലാണ് ചർച്ച ചെയ്യുന്നത്, അത് ശരിയാകുമോ ഇല്ലയോ. അത് പിന്നെ എങ്ങനെയാണ് ഓരോരുത്തരും പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നത്, പ്രമാണങ്ങളെ ഉപയോഗിക്കുന്നത്, പ്രമാണങ്ങളുടെ തത്വത്തെ സമർത്ഥിക്കുന്നത്, അതനുസരിച്ചിരിക്കും ഓരോരുത്തരുടെയും നിർണയം. പിന്നെ രണ്ടാമത് വരുന്നത് ഒരു പ്രധാനമായ വിശേഷം ആധുനിക കാലത്ത്. വരുന്ന വിമർശനം അദ്വൈതത്തെ കുറിച്ച് വരുന്ന വിമർശനമാണ് ഈ അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ എന്തിന് ഭാഷകാരൻ അങ്ങനെ ഒരു തത്വത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ വർണ്ണങ്ങളും ആശ്രമങ്ങളും അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥകളുമായിട്ടൊക്കെ അതിനെ എന്തിനും ബന്ധപ്പെടുത്തി. അതൊരു പ്രധാന വിമർശനമാണ്. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തവർ അങ്ങനെ ബന്ധപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത് ഒരു മഹാദോഷമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നവരാണ്. ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാത്ത ആൾക്കാർ. ഓ, ശങ്കരാചാര്യ അദ്വൈതിയില്ലേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പറയുന്ന വിവരദോഷികളാണ് കൂടുതലും. കാരണം അവർ ഇതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, ഇനി അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ട്, എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിന് സമാധാനവും പറയണ്ടല്ലേ. എന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞ കാര്യം എളുപ്പമായി, അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഒന്നുകൊണ്ട് അത് ആധുനിക മനുഷ്യന്റെ ചിന്തയുമായിട്ടൊന്നും യോജിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ വകയില്ല, പറഞ്ഞിരിക്കാൻ വഴിയില്ല. അപ്പൊ അതിൻ്റെ പേരിൽ അതിനെ ഒരിക്കലും വിചാര വിമർശനങ്ങൾക്ക് വിധേയമാക്കാൻ പാടില്ല. അത് വേണമെങ്കിൽ പറയും, ഞാൻ ശങ്കരാചാര്യ എന്നെ പുസ്തകം പറഞ്ഞിട്ടുണ്ട്, അതിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ആധികാരികമായി ഭാഷ്യകാരനെ പഠിക്കുമ്പോൾ ഇതെല്ലാം മുമ്പിൽ വരും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് അതൊക്കെ വന്നു എന്നുള്ള ചോദ്യത്തിന് സമാധാനം പറയും. അതിന് സമാധാനം ഇതാണ്, സർവാപേക്ഷ എന്ന് പറയുന്നത്. അദ്വൈതം സർവത്തെയും അപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്വൈതത്തിന് അതിനെ അപേക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ്. കേവലം ഒരു ആശയം എന്നുള്ള നിലയ്ക്കല്ല, അത് സമൂഹത്തിൽ നടപ്പിലാവേണ്ട ഒരു ആശയം എന്നുള്ള നിലയ്ക്കാണ് ഭാഷകാരൻ ഇതിനെ കാണുന്നത്. വെറും ഒരാശയമല്ല, സമൂഹത്തിൽ നടപ്പിലാവണമെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഇത് പ്രചരിക്കണം, ജനങ്ങളെ നടപ്പിലാക്കണം, ജനങ്ങളെ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. അങ്ങനെ വരുന്നിടത്ത് നിന്ന് വരുന്നു സർവാപേക്ഷ വരുന്നു. അപ്പം അത് അങ്ങനെ അദ്വൈതം ജാതിയും മറ്റും അപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു ന്യൂനതയല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ വന്ന ന്യൂനത, അതാണ് അതിൻ്റെ സമാധാനം. കാലം വന്ന അതിന് കൊടുത്ത ഒരു പരിമിതിയാണ്, കാലം അതിനെ പരിമിതപ്പെടുത്തിയാണ്. കാലം കൊണ്ട് പരിമിതപ്പെടുത്തുന്ന ഒന്ന് ശാശ്വതമല്ല, ആ കാലത്തിലേക്ക്, കാലം കഴിയുമ്പോൾ അതിന് നിലയില്ല, അതിന് നിലയും വിലയൊന്നുമില്ല. അങ്ങനെ അത് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നത് അദ്വൈതത്തിനെതിരല്ല എന്നാണ് സർവാപേക്ഷ കൊണ്ട് ഭാഷകാരൻ പറയുന്നത്. ഒന്നും അദ്വൈതത്തിനെതിരല്ല. ശ്രുതികളിലോ സ്മൃതികളിലോ വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന ഒന്നും തന്നെ അദ്വൈതത്തിനെതിരല്ല. അതിനെ ഏതെങ്കിലും സ്ഥലത്തിൽ അദ്വൈതമായിട്ട് ബന്ധിപ്പിക്കാം. ഇതാണ് സർവാപേക്ഷ കൊണ്ട് പൊതുവായി ധരിക്കേണ്ട കാര്യം. ഇവിടെ വിശേഷിച്ച് യജ്ഞാദി കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. എല്ലാം അദ്വൈതത്തിന് ആവശ്യമാണ്. ആശ്രമവും വർണ്ണവും ആശ്രമത്തെയും വർണ്ണത്തെയും ആശ്രയിച്ച് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളും ഉപാസനകളും ഹിന്ദുനിഷ്ഠാപൂർത്ത ദത്തങ്ങൾ തുടങ്ങി സർവതും അദ്വൈതത്തിന് ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതൊന്നും അദ്വൈതത്തിനെതിരെയല്ല. എവിടെയെങ്കിലും നമുക്ക് എതിരെ തോന്നുന്നുണ്ടെങ്കിൽ അത് കാലം വരുത്തിയ മാറ്റം കൊണ്ടാണ്. അതുകൊണ്ട് കർമ്മവും ഉപാസനയും ഭക്തിയും തന്ത്രവും മന്ത്രവും ഒന്നും അദ്വൈതത്തിനെതിരല്ല. ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ദേശത്ത് അത് യോജിക്കുമെങ്കിൽ യോജിപ്പിക്കാം. പക്ഷെ എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഒന്നിനു നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ കാലദേശങ്ങൾക്കനുസരിച്ച് ഉൾക്കൊള്ളേണ്ടതും കാലദേശങ്ങൾക്കനുസരിച്ച് തള്ളിക്കളയേണ്ടതും. അങ്ങനെയുള്ള ഒരു ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി വേണം ഈ സർവാപേക്ഷയെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ അദ്വൈതത്തിൻ്റെ ദോഷമൊന്നുമില്ല. ഇനി ഭാഷകാരൻ ഒന്ന് പറഞ്ഞു, വേറൊരാള് അദ്വൈതത്തോട് മറ്റൊന്ന് കൂട്ടിച്ചേർത്തു. എവിടെ ആരൊക്കെ എന്തൊക്കെ കൂട്ടിച്ചേർത്താലും അത് കാലദേശ അനുകൂലമായി സംഭവിച്ച കാര്യങ്ങളാണ്. കാലദേശങ്ങൾ സ്ഥായിയല്ല, അത് മാറും. അപ്പോൾ അതിനും മാറ്റം വരുമെന്ന് സ്വീകരിച്ചാൽ ഒരു കുഴപ്പമില്ല. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒന്നും തന്നെ അദ്വൈതത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അതാണ് ഭാഷകാരനിവിടെ കർമ്മങ്ങളുടെയും ഉപാസനകളുടെയൊക്കെ പേരിൽ സമർത്ഥിക്കുന്നത്. ഇത് അദ്വൈതം സംബന്ധിച്ച് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ്.